യേശുവിൽ കൂടിയുള്ള സമാധാനം, യേശുവിൽ കൂടിയുള്ള സന്തോഷം നമ്മൾക്ക് തുടർന്നും അനുഭവിക്കാം. മറ്റുള്ളവർക്കത് പകർന്നു കൊടുക്കാം. അതെ, നാം കുശവന്റെ കയ്യിലെ കളിമണ്ണാണെന്ന് സമ്മതിച്ചുകൊണ്ട് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാണ്. സന്നിധാനം